എന്റെ നാഥനെ ക്രൂശിച്ചു ഞാൻ, ജീവാത്മദേവനെ ശിക്ഷിച്ചു ഞാൻ, ശാപമായി തീർന്നൊരു പാതകി ഞാൻ, ശാന്തിയില്ലാതലയുന്നവൻ ഞാൻ, ശാന്തിയില്ലാതലയുന്നവൻ ഞാൻ, ജീവന്റെ നാഥനെ ക്രൂശിച്ചു ഞാൻ. വഞ്ചകനാമെൻ്റെ ചുംബനത്താൽ നെഞ്ചകം മീറിപ്പിടഞ്ഞു നാഥൻ, വഞ്ചകനാമെൻ്റെ ചുംബനത്താൽ നെഞ്ചകം മീറിപ്പിടഞ്ഞു നാഥൻ, അഞ്ചലം കൂപ്പി മൊഴിഞ്ഞിടുന്നു സ്നേഹിതായെന്നു വിളിച്ചിടുന്നു, അഞ്ചലം കൂപ്പി മൊഴിഞ്ഞിടുന്നു സ്നേഹിതായെന്നു വിളിച്ചിടുന്നു, ജീവന്റെ നാഥനെ ക്രൂശിച്ചു ഞാൻ. തള്ളിപ്പറയുമോ നിന്നെ നാഥ, ഉള്ളിലെന്നുണ്മ നിറഞ്ഞിടുമ്പോ, തള്ളിപ്പറയുമോ നിന്നെ നാഥ, ഉള്ളിലെന്നുണ്മ നിറഞ്ഞിടുമ്പോൾ, ഉള്ളയായി തീർന്നിതാ പല്ലവിയേ, പള്ളിയുണർത്തുവാൻ കോഴി കൂവി, പൊള്ളയായി തീർന്നിതാ പല്ലവിയേ, പള്ളിയുണർത്തുവാൻ കോഴി കൂവി, ജീവന്റെ നാഥനെ ക്രൂശിച്ചു ഞാൻ. എന്നിലെ യൂദാസും പത്രോസും നിന്നെ കുറിച്ചിതാ കേണിടുന്നു, എന്നിലെ യൂദാസും പത്രോസും നിന്നെ കുറിച്ചിതാ കേണിടുന്നു, അന്യായം ചെയ്ത ഈ പാപിയെ നീ അഗ്നിക്കിരയായി കൊടുത്തിടല്ലേ, അന്യായം ചെയ്ത ഈ പാപിയെ നീ അഗ്നിക്കിരയായി കൊടുത്തിടല്ലേ, ജീവന്റെ നാഥനെ ക്രൂശിച്ചു ഞാൻ, ജീവാത്മദേവനെ ശിക്ഷിച്ചു ഞാൻ, ശാപമായി തീർന്നൊരു പാതകി ഞാൻ, ശാന്തിയില്ലാതലയുന്നവൻ ഞാൻ, ശാന്തിയില്ലാതലയുന്നവൻ ഞാൻ, ജീവന്റെ നാഥനെ ക്രൂശിച്ചു ഞാൻ.